തുടങ്ങിയ വികാരങ്ങളുണ്ടാകുമ്പോൾ ശരീരം അതിനനുസരിച്ചുള്ള രസങ്ങളെ പുറപ്പെടുവിക്കുന്നു. കണ്ണുനീര് വരുന്നു, തൊണ്ടയടർത്തക്ക രീതിയിൽ തൊണ്ടയിൽ കഫം വരുന്നു, മനസ്സിന്റെ വികാരങ്ങൾ, ശരീരങ്ങളിൽ ഉണ്ടാക്കുന്ന വികാരങ്ങൾ. ഇവിടെ ഭക്തിയും സ്നേഹവും കൊണ്ട് ഇത്തരം ഒരവസ്ഥയിലേക്ക്, ഭയവും എല്ലാം കൊണ്ട്, തദശ്ച വാച്ചു അപാഠവും മന്ദശബ്ദത്വം, വാക്കിന്റെ സാമർഥ്യം, എല്ലാ സാമർഥ്യവും നശിക്കുന്നു. കേൾക്കുക മാത്രം, ഭഗവാൻ പറയുന്നത് മാത്രം കേൾക്കുന്നു. തനിക്ക് പറയുന്നതിനുള്ള സാമർഥ്യം, തന്റെ വാക്കിന്റെ സാമർഥ്യം, കാരണം അഹന്തയുടെ ബലത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. നല്ല ആവേശപൂർവ്വം നമ്മൾ പ്രസംഗിക്കുന്നു ഘോരഘോരം, ഇതൊക്കെ അഹന്തയെ ആശ്രയിച്ചിട്ടാണ്. നല്ലൊരു പനി വന്നെന്നിരിക്കട്ടെ, പിന്നെ സ്വാമിയുടെ വാചക സ്ഥലത്തൊന്നും കാണാൻ പറ്റത്തില്ല, വെറും ഭാവത്താനായി എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിരിക്കും. വാച്ചു അപാഠവും, എന്താണ് അവിടെ അഹന്ത നശിച്ചു. ശരീരത്തിന് അവശത വന്നാലും അഹന്ത നശിക്കും, മനസ്സിന് അവശത വന്നാലും അഹന്ത നശിക്കും, മനസ്സിന് ഒരുപാട് നന്മകൾ വന്നാലും നശിക്കും. ഇവിടെ അർജുനൻ എന്താണ്, ഒരുപാട് നന്മകൾ വന്നു, അഹന്ത നശിച്ചു, വാക്കിന് ശക്തിയില്ലാതെ വന്നു, മന്ദശബ്ദത്വം, ഗദ്ഗദ, അതാണ് ഗദ്ഗദനായെന്ന് പറയുന്നത്. പൂർണമായും എന്താണ്, പരന്തവനായ അർജുനൻ ഇവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. തേന സഹവർത്തതയിരി സഗദ്ഗതം വചനമാഹ. ഇപ്പൊ അർജുനൻ കണ്ട വെറും ഒരു പാവത്താനായിട്ട് തോന്നുന്നു. വചനക്രിയാവിശേഷണമേത, അർജുനന്റെ ആ സംഭാഷണത്തെ സഞ്ജയൻ വിശേഷിപ്പിക്കുകയാണ്. എത്ര പാവം അർജുനൻ, എത്ര മര്യാദക്കാരനായി. നേരത്തെ ഭഗവാന്റെ മുമ്പിൽ എന്തൊക്കെ ന്യായവാദങ്ങളാണ് ഉന്നയിച്ചത്, എന്തൊക്കെ താർക്കിക ബുദ്ധിയാണ്, അതുകൂടെ ഒന്ന് ചിന്തിക്കുന്ന ഈ സമയത്ത് ഭഗവാന്റെ നിശ്ചയത്തിനെതിരായി, ഭഗവാന്റെ നിശ്ചയമാണല്ലോ യുദ്ധം, ആ യുദ്ധത്തിനെതിരായിട്ട് ഭഗവാൻ എന്തൊക്കെ തർക്കവാദങ്ങളാണ് ഉന്നയിച്ചത്, ഘോരഘോരം പ്രസംഗിച്ച ആള് ഇപ്പോ പഞ്ചപുച്ഛമടക്കി ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ശബ്ദം പോലും പൊങ്ങാതെ നിൽക്കുകയാണ്. ഭീത ഭീത, ഭയന്ന് ഭയന്ന്, പുനഃപുന ഭയാവിഷ്ടതേത, ഭയം നിറഞ്ഞ മനസ്സ്, മനസ്സിന് ഭയം മാത്രമേ ഉള്ളൂ. സൻ പ്രണമ്യ, പ്രണമിച്ചിട്ട് കൈകൊണ്ടും കാലുകൊണ്ടും മുമ്പിലും പിറകിലും എല്ലാം നമസ്കരിച്ചിട്ടെന്ന് അടുത്ത് പറയും. നമസ്കരിക്കുന്നുണ്ട് അർജുനൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ മുമ്പിൽ തൊഴാം, പിറകിൽ തൊഴാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാണ്. പ്രഹീഭൂത്വ എന്നാ, വിനയാന്യതനായി ഒടിഞ്ഞു മടങ്ങി നടന്നു. അർജുനൻ എന്ന് വെച്ചാൽ നല്ല തലയെടുപ്പും നെഞ്ചി വിരുമൊക്കെ ഉള്ള ആളാണ്. അയാളൊന്ന് ഒടിഞ്ഞു മടങ്ങി ഒരാളുടെ മുമ്പ് കിടക്കുന്നു എന്നാലോചിച്ചു നോക്കി. പ്രഹീഭൂത്വ, അതിനാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ചിക്കൻ കുനിയെ പിടിച്ചതുപോലെ ആ ഒരവസ്ഥയിൽ ഒടിഞ്ഞു മടങ്ങി വേദനിച്ച് ആഹ പറയുകയാണ്. അത് സഞ്ജയം വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മളെ ഒക്കെ അഹന്തയൊക്കെ നശിക്കുന്ന ആ സന്ദർഭങ്ങളിലൊക്കെയാണ്. നല്ല പനിയും ജനവുമൊക്കെ വരുമ്പോഴാണ് ഒരുവിധം മര്യാദ വരുന്നത്. പക്ഷെ അത് മാറുമ്പോൾ വീണ്ടും പഴയതുപോലെയാവും. അത്ര അവസരെ സഞ്ജയ വചനം സാഭിപ്രായം കഥം. ഇവിടെ അർജുനൻ പറയുന്ന, ഇവിടെ സഞ്ജയൻ പറയുന്ന കാര്യം പറയുന്നതിന് ചില കഴമ്പുകളുണ്ടെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്താണോ, ദ്രോണാദിഷു അർജുനേന നിഹതേഷു അജയേഷു ചതുഷു നിരാശ്രയോ ദുര്യോധനോ നിഹദേവേതി മത്വ ധൃതരാഷ്ട്രോ ജയം പ്രതി നിരാശ്രസൻ സന്ധിങ്കരിഷ്യതി തഥ ശാന്തിരുഭേഷാം ഭോഷ്യതി തദവിന അശ്രൗഷി ധൃതരാഷ്ട്രോ ഭവിതവ്യവശാത്. സഞ്ജയൻ ഇവിടെ പറയുന്നതിന് ചില കഴമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്, ദ്രോണാദിഷു അർജുനേന നിഹതേഷു അജേഷു ചതുർഷു, അർജുനൻ കൊല്ലുന്നു ഈ നാലു പേര്. ആർക്കും കൊല്ലാൻ കഴിയാത്തവരാണ് നേരത്തെ പേരെടുത്ത് പറഞ്ഞ നാലു പേരും.

നമ പുരസ്താദ് അധ പൃഷ്ഠതസ്തേ നമോസ്തു തേ ദേവ നമോസ്തു തേ സർവദേവ സർവ അനന്ത വീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവ. ഇതിൽ ചില പാഠഭേദങ്ങളൊക്കെ ഉണ്ട്. ചിലയിടത്ത് സദസത് തത്പരം എന്നാണ്, ചിലയിടത്ത് ആ തത് ശബ്ദമില്ല. അങ്ങനെ രണ്ടു മൂന്നിടത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി ഓം.